ഹൃദയ വാതിൽ തഴുതു നീക്കി തുറന്നിടാമി പുലരിൽ മിഴികൾ നീട്ടി വഴികൾ തോറും ശലഭമായി പറന്നിടാം വിൺമേഘ ചിത്രം എൻ കനവിൽ എഴുതുവാൻ നിൻമോഹച്ചിപ്പിൻ പണിമതിമുഖം അതിനിടയിലെ ദിനസരികളിൽ പ്രിയ നിമിഷമേ വരികാരികൾ നീ Thank you.